അവ അത് നമ്മൾ എഴുതി പാടിക്കുക തന്നെ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിൽ അതിന് ഒരു രൂപം കൊടുക്കും, ചിന്തിച്ച് മനസ്സിലൊരു രൂപം കൊടുക്കും. അപ്പോ ഒരു പോയിന്റ്, അതിപ്പോ നമുക്ക് 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ആണെങ്കിൽ ഒരു പോയിന്റ് ഒരു 3 മിനിറ്റ്, വേറൊരു പോയിന്റ് ഒരു 3 മിനിറ്റ്, വേറൊരു പോയിന്റ് ഒരു 3 മിനിറ്റ് 10 മിനിറ്റായി. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ് എന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കും. ആ പോയിന്റിനെ വിശദീകരിക്കുമ്പോൾ 3 മിനിറ്റ് കഴിയും. അതെങ്ങനെ വിശദീകരിക്കുന്ന വെച്ചാൽ നമ്മുടെ മനസ്സിൽ നേരത്തെ ചിന്തിച്ചു വയ്ക്കും. അങ്ങനെ ഒരു 1-2 പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കാര്യങ്ങൾ തനിയെ വന്നു. ചിലപ്പോൾ ഒരു പോയിന്റ് തന്നെ പറയുമ്പോൾ 10 മിനിറ്റ് പോയെന്ന് വരും. അപ്പൊ അതല്ലാതെ ഒരു പ്രസംഗം മുഴുവൻ എഴുതി തയ്യാറാക്കി ഇരുന്ന് പഠിച്ച് അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതിന്റെ ആവശ്യമില്ല. അതല്ല എന്റെ രീതി. അങ്ങനെ ചെയ്താൽ എളുപ്പമാണ്. നിങ്ങൾ മനസ്സിൽ തന്നെ അതൊന്ന് തയ്യാറെയ്യണം. അതിനെ കുറിച്ച് മനസ്സിൽ തയ്യാറായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണം, എന്തൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് അതൊരു വലിയ കാര്യമാണ്. സംഭാഷണം നടത്തുന്നു. സാധാരണ പദം പത്രഭാഷ മതി, പത്രത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഭാഷ മതി, പ്രഭാഷ. എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാകും. എന്താ കടുത്ത വാക്കുകളൊന്നും വേണ്ട. നമ്മൾ സംസാരിക്കുന്ന ഭാഷ അതാണ് ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാകും. അങ്ങനെ ഇപ്പൊ സമൂഹം അങ്ങനെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ വരും, ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ ആശയങ്ങൾ പറയുക, ആരെഴുതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഈ പദ്യത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചവരെല്ലാം ഇത് ഗുരു എഴുതിയെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഒരാളും വ്യാഖ്യാനിച്ചിട്ട്. 1.5 രൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടുന്ന കാമധേനു, ഗുരു എഴുതിയാണെങ്കിൽ ആ കാമധേനു ഗുരു അല്ലല്ലോ. ബാലേഷൻ നായർ സാർ ഇങ്ങനെ പറയുന്ന ആരാണ്? അത് ശിബി ചക്രവർത്തിയാകാം, പൃഥു ചക്രവർത്തിയാകാം, കർണനാകാം, ഇങ്ങനെ പുരാണത്തിലെ കുറെ കഥാപാത്രങ്ങൾ അവരെയൊക്കെയാണ് ഈ പറയുന്നതെന്നാണ്. പുരാണത്തിലുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ അവരൊക്കെ ആ രൂപത്തിൽ ജീവിച്ചിരുന്നു എന്ന് പോലും ആർക്കും അറിയത്തില്ല. അവരെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അവരെയൊക്കെ സ്തുതിച്ചിട്ട് എന്താ കാര്യം? പണ്ടങ്ങാണ്ട് ഒരു കഥയിലെ കഥാപാത്രങ്ങളുണ്ട്. അത് ബാലകൃഷ്ണൻ സാർ എന്തെഴുതിയോ അത് തന്നെ ശാസ്ത്രി സാറും അതുപോലെ എഴുതി വെച്ചു. അവരെ തെറ്റു പറയാൻ പറ്റില്ല, കാരണം ഇത് ഗുരുവിനെ കുറിച്ചാണെന്നുള്ള ഒരു ധാരണ മനസ്സിൽ വരുന്നില്ല. എന്തുകൊണ്ട്? ഗുരു എഴുതിയാണ്, അപ്പൊ ഗുരുവിനെ കുറിച്ച് ഗുരു എഴുതി. എന്താ പ്രശ്നം? ഗുരു അല്ല എഴുതിയെന്ന് വരുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ആശയം പ്രിയപ്പെട്ടത്. ആ മനുഷ്യനായി ജനിച്ച കാമദേവനു ഗുരുവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ ശരിയായ ആശയം പിടികിട്ടും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഇത് പ്രചരിപ്പിച്ചിരിക്കല്ലേ ഗുരു എഴുതിയെന്ന്. മാറ്റി പറയാൻ പറ്റും, മാറ്റി പറഞ്ഞ സമൂഹം അംഗീകരിക്കും. കാമദേവനും മനുഷ്യരൂപത്തിൽ വന്നത് ഗുരു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അന്നത്തെ സാമൂഹ്യ അവസ്ഥയുമായിട്ട് വളരെ പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊരു ബോധം അങ്ങനെ ആരും ചിന്തിച്ചില്ല ആണ് പ്രശ്നം. പിന്നെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും വലിയ പാടാണ്. അടുത്ത് വരുന്നത് അരുമാമറയോതും അർത്ഥവും ഗുരുബോധം മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളത് ഒന്നുതാൻ പൊരുളോർത്താൻ അഖിലാഗമത്തിനും അരുമാമറ അരുമയായ മറ വേദം ദിവ്യമായ മറ എന്ന് പറയുമ്പോൾ അത് വേദമായി അത് ഓതുന്നാന്ന് വെച്ചാൽ ആ വേദം പറയുന്ന അർത്ഥം അതിന്റെ പ്രതിപാദ്യ വിഷയം വേദം എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് അതിന്റെ അർത്ഥം. അതും ഗുരുവോതും അർത്ഥവും മുനിയോതും അർത്ഥവും അങ്ങനെ ഗുരു പറയുന്ന വിഷയവും മുനി ഓതും അർത്ഥം മുനി പറയുന്ന വിഷയവും മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നു. വേദം പറയുന്ന വിഷയം, ഗുരു പറയുന്ന വിഷയം, മുനി പറയുന്ന വിഷയം. ഇത് മൂന്നും ഒരു ജാതിയിലുള്ളതൊന്ന് ഒരു ജാതിയിലുള്ളത് ഇത് മൂന്നും ഒരു ജാതി എന്ന് വെച്ചാൽ ഒന്നാണ്. അല്ല ജാതി എന്ന് പറഞ്ഞു വേറെ കാടുകയറേണ്ട കാര്യമില്ല. മൂന്നും ഒരു ജാതി എന്ന് വെച്ചാൽ ഒന്നാണ്, ഒരു തരം ഒരു ഇനം എന്നൊക്കെ പറയുന്നത്, ഒരു വക എന്നൊക്കെ പറയുമ്പോൾ അത് മൂന്നും ഒന്നാണ്. എന്നുവെച്ചാൽ വേദത്തിന്റെ അർത്ഥവും ഗുരുവിന്റെ വാക്കിന്റെ അർത്ഥവും മുനിയുടെ വാക്കിന്റെ അർത്ഥവും ഒന്നല്ല. മറ എന്താണെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞു, ഹരനെന്ന് എഴുതി പ്രസിദ്ധമാം മറ ഒന്നും. അപ്പൊ ഈ ഇവരെല്ലാം പറഞ്ഞതൊക്കെ മറയാണ്, വേദമാണ്. അത് അവിടെ വ്യക്തമാണ്. പിന്നെ ഗുരു ഓതും, ഗുരു പറയുന്നത്, ഗുരു മുനി രണ്ടും പ്രത്യേകം പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മുനി ആരാണ്? അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാമുനിയും തരണോ. ഇവിടെ പറഞ്ഞവരൊക്കെ തന്നെ മുനിമാർ. അപ്പൊ ഈ പറഞ്ഞവർ മുനിമാരാണെന്ന് വ്യക്തമായി. അപ്പോ ഇനി വേറൊരാളുണ്ട്, അതാണ് ഗുരു. വേദം, മുനി, ഗുരു, ഗുരു പറയുന്ന അർത്ഥം. അപ്പൊ മുനിയിൽ നിന്ന് വേറിട്ട് ഗുരുവിനെ പറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട്? ഗുരു വേറെ ഒരാളാണ്. ഇപ്പൊ ഗുരു പറയുന്നതും ഒരു ജാതിയിലുള്ളത് ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം എന്താണ്? എന്താണ് ആ ഒരു കാര്യം? എന്താണ് ആ പറയുന്ന ഒരു കാര്യം? അനുകമ്പം. വളരെ സ്പഷ്ടമാണ്, അതിനെ കുറിച്ചല്ലേ പറയുന്നത്. അനുകമ്പയെ കുറിച്ചാണ് ഇതിലെല്ലാം പറയുന്നതെന്നാണ് പറയുന്നത്. എല്ലാത്തിനും പറയുന്നുണ്ട്, എല്ലാ സ്ഥലത്തും അനുകമ്പയെ കുറിച്ച് പറയുന്നുണ്ട്. മുനിമാർ പറഞ്ഞിട്ടുണ്ട്, വേദം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഗുരുവും അത് തന്നെ പറയുന്നു. ഒന്ന് താൻ പൊരുളോർത്താൻ അഖിലാഗമത്തിനും, അഖിലാഗമത്തിനും പൊരുൾ ഓർത്താൻ ഒന്ന് താൻ എല്ലാ ആഗമത്തിനും എല്ലാ ആഗമങ്ങൾക്കും പൊരുൾ, അതിന്റെ സാരം. ഞാൻ പറയാം, അതിനെ കുറിച്ച് പറയാം. എല്ലാ ആഗമങ്ങൾക്കും പൊരുൾ, അതിന്റെയൊക്കെ പൊരുൾ സാരം എന്ന് പറയുന്നത് ഓർത്താൽ, ചിന്തിച്ച ഒന്ന് താണ്, ഒന്ന് തന്നെയാണ്. ഒന്ന് താണെന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ്. എന്താണ് ഒന്ന്? എല്ലാ ആഗമങ്ങളുടെയും സാരമായിരിക്കുന്ന ഒന്ന് എന്താണ്? അനുകമ്പയാണ്. ഇവിടെ അനുകമ്പയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഫലശ്രുതിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫലശ്രുതിയില്ല. ഫലശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദ്യം എഴുതിയതിന് ശേഷം അത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നതാണ് ഫലശ്രുതി. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇത്രയും പത്തെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം എന്താണെന്ന് ഈ പതിനൊന്നാമത്തെ പറയുന്നുണ്ടോ? ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്നാകട്ടെ, സ്വർഗലോകത്ത് പോകാം, അല്ലെങ്കിൽ മോക്ഷം കിട്ടും, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നുണ്ടോ? ഉണ്ടോ? പതിനൊന്നാമത്തെ പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഇന്ന ഫലം കിട്ടുമെന്ന്? ഫലം കിട്ടിയാലേ അതിന് ഫലം. ഫലശ്രുതി എന്ന് വെച്ചാൽ എന്താണ്? ഫലത്തെക്കുറിച്ച് പറയുന്നതെന്ന്. എന്തിന്റെ ഫലം? ആ എഴുതിയിരിക്കുന്ന പദ്യങ്ങൾ ചൊല്ലിയാൽ ഉള്ള ഫലം. വിഷ്ണുഷ്ടകത്തിന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വിഷ്ണുഷ്ടകം? ഇതം പുണ്യം ബാക്കി. സർവ പാപവും നശിച്ച് ഇത് പാടിക്കുന്നവൻ വിഷ്ണു ലോകത്തെ എത്തിച്ചേരുമെന്നാണ്. അതാണ് അതിന്റെ ഫലം. എപ്പടയതെന്ന് വെച്ചാൽ ഇത് ചൊല്ലുന്നവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എവിടെ പോവാം? വിഷ്ണു ലോകത്തിൽ പോകാം എന്നാണ്. എന്നുവെച്ചാൽ അത് അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലി വിഷ്ണു ലോകത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അഷ്ടകം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാളോട് എത്തും വിഷ്ണു ലോകത്തിൽ എത്തിച്ച്. ആണ് വിഷ്ണു അഷ്ടകം. ഇതം പുണ്യം എപ്പടേ ഭക്തിതോ നര സർവപാപ വിനർമുക്തോ വിഷ്ണു ലോകസ്ഥ ഗച്ഛതി. വിഷ്ണു ലോകത്തെ പ്രാപിക്കുന്നു. പ്രാർത്ഥനകളിലാണ് ഫലശ്രുതി വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്നതിനൊരു ഫലം വേണ്ടേ? വേണ്ടേ? ആ അങ്ങനെ പ്രാർത്ഥനകളിലാണ് ഫലശ്രുതി വരുന്നത്. എന്തിനത്? ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ചിന്തിക്കും, എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? ചിന്തിക്കത്തില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് ഫലശ്രുതി ചിലടത്ത് എഴുതി വയ്ക്കും, ചിലടത്ത് അത് എഴുതാറുമില്ല. അങ്ങനെ ഇവിടെ ഫലശ്രുതി എഴുതി വച്ചിരിക്കുകയാണ് വിഷ്ണു അഷ്ടകത്തിൽ. ഇപ്പോ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ബലശ്രുതി എഴുതി വെച്ചിട്ടുണ്ടോ എന്നോ ചോദിച്ചത്. ദേവീപാദപയോജപൂജനമിതി ശ്രീഭദ്ര പള്ളിയഷ്ടകം ലോകോഖാഹ ഖനാനിലായിതം ഇതം പ്രാത പ്രഗേയപഠൻ ശ്രീ ശിവകീർത്തി സമ്പദ് ഫലം സംപ്രാപ്യ സമ്പന്മയി ശ്രീ ദേവീം അനപായിനിയും ഗതിമയൻ സ്വയം സുഖീകർത്തതേ. അതൊരു ഫലശ്രുതിയാണ് ഭദ്രകാളി അഷ്ടകത്തിൽ. അവിടെയും പറയുന്നത് എന്താണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ശ്രീ ഭദ്രകാളി അഷ്ടകം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ രോഗങ്ങളെല്ലാം മാറും. അതും ഇങ്ങനെ പ്രാതപ്രകേയ എല്ലാ ദിവസവും രാവിലെ പഠിക്കുന്നു. അവന് ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും, കീർത്തി ഉണ്ടാവും, സമ്പത്തുണ്ടാവും, പിന്നെ ദേവിയെ പ്രാപിക്കും. എന്തു ചെയ്താല്? ഈ ഭദ്രകാളിയുടെ അഷ്ടകം പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ പറയും. അവിടെയും പറയുന്നത് ഇതും ഈ എട്ട് പദ്യങ്ങൾ ചൊല്ലാനുള്ള ഫലത്തെക്കുറിച്ച് പറയുന്നു. അത് ഈ പ്രാർത്ഥനകളിലെല്ലാം ഇങ്ങനെ എഴുതും, സ്തോത്രങ്ങളിൽ പലയിടത്തുകളിലും എഴുതാതെ ഇരിക്കും. ഭദ്രകാളി അഷ്ടത്തിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ജീവകാരുണ്യം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ഫലം കിട്ടുമെന്നാണ് അവസാനത്തെ പദ്യത്തിൽ എഴുതിയിരിക്കുന്നത്? എന്താണ് ഉണ്ടോ? എന്നോട് എഴുതിയിട്ടുണ്ടോ? ഇത് ചൊല്ലുന്നതിന്റെ അറിവൊക്കെയാണ് ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചൊല്ലുന്നതിന്റെ ഫലം ഇന്നതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റതൊക്കെ പറയുന്നത് എന്താണ്? വിഷ്ണുഷ്ടകം ഇതം, വിഷ്ണുഷ്ടകം ചൊല്ലിയാൽ ഇന്ന ഫലം വരും. ഭദ്രകാളി അഷ്ടകം ചൊല്ലിയാൽ ഇന്ന ഫലം വരും. അനുകാമ്പാദശകം ചൊല്ലിയാൽ ഇന്ന ഫലം എന്ന് പറയുന്നുണ്ടെന്നാ ചോദിച്ചത്. അതിന് അർത്ഥമുണ്ട് വേറെ. ഇതിന്റെയൊക്കെ സാരം ഒന്നാണെന്ന് പറയുന്നത്, ഇത് ചൊല്ലിയാ കിട്ടുന്ന ഫലമല്ല പറയുന്നത്. മനസ്സിലായ വ്യത്യാസം? ചൊല്ലിയാൽ ഇന്ന ഫലം കിട്ടുമെന്ന് അവിടെ പറയുന്നില്ല. ഇവനെങ്ങനെ ഫലശ്രുതിയോ? ഒരു ഫലവും പറയും. ഫലശ്രുതി ആകണ്ടേ? ഫലശ്രുതി എന്ന് അവിടെ പറയണ്ടേ? എന്ത് ചെയ്യാറ്? അങ്ങനെ എന്തോ സംഭവിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അനുകമ്പ ദശകം എന്ന് വരാൻ പാടില്ല. ഇത് 11 ഒന്നധികം വന്നിരിക്കുകയാണ്. ദശകം എന്ന് പറഞ്ഞാൽ അവിടെ തീരണം 10. അപ്പോ ഇവിടെ ഒന്നധികം വന്നു. എന്തൊക്കെ സംഭവിച്ചു? ദശകം എന്ന് പറയുമ്പോ 10 ഒന്ന് എഴുതി, അപ്പൊ 11. അത് ഫലശ്രുതി എന്ന് പേര് കൊടുക്കണമെങ്കിൽ അതിൽ പറയണം, ഈ 10 ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടും. അങ്ങനെ പറഞ്ഞാലേ ഭദ്രകാളി അഷ്ടകത്തിലും അങ്ങനെയാണ്, വിഷ്ണു അഷ്ടകത്തിലും അങ്ങനെയാണ്. ഗുരു എഴുതുന്ന അങ്ങനെയാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഗുരു പറയുന്നതും മുനി പറയുന്നതും പിന്നെ വേദത്തിന്റെയും സാരം ഒന്ന് തന്നെ എന്ന് മാത്രമല്ല, അഖില ആഗമത്തിനും എല്ലാ ആഗമങ്ങൾക്കും സാരമൊന്നും അശംബരം വേദാഗമ സാരംഗ അർജുനങ്ങൊരു വിധാൻ. വേദത്തിന്റെയും ആഗമങ്ങളുടെയും സാരങ്ങൾ അറിഞ്ഞ, എന്റെ സാരത്തെ അറിഞ്ഞാണ്. അപ്പൊ വേദങ്ങളെന്ന് പറയുമ്പോൾ അത് സംസ്കൃതത്തിലുള്ളതാണ്. വൃക്ക് ഏജസ് സാമം അധർമ്മം അങ്ങനെയുള്ള അതിനാണ് വേദമെന്ന് പറയുന്നത്. അതിനാണ് അതിന്റെ ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, മന്ത്രഭാഗം, ഉപനിഷത്ത് ഭാഗം, ഇങ്ങനെയൊക്കെ അതിൽ പിരിവുകൾ. വേദം, ഈ വേദത്തിന് ആഗമം എന്നുള്ള പേരും പറയാം. ആഗച്ഛന്തി ഇത്യാഗമം, ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് വന്നു ചേരുന്നു. കാരണം ഈ വേദങ്ങളൊക്കെ കൊണ്ട് എഴുതി പഠിച്ചതല്ല, ചൊല്ലിക്കേട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആഗമം എന്ന് പേര് വന്നു. അങ്ങനെ പറയാം, വേദമൊന്നും വേദങ്ങൾക്ക് ആഗമം എന്ന് രണ്ടു പേരും വന്നു. നിഗമം എന്നും പേരുണ്ട്, വേദം ആഗമം നിഗമം മൂന്ന് പേരുണ്ട്. പിന്നെ ശ്രുതി, അങ്ങനെയൊക്കെ പേരുണ്ട്. അപ്പൊ വേദം എന്തായാലും സംസ്കൃതത്തിലാണ്, പ്രാചീന സംസ്കൃതം. ആഗമം എന്ന് പറയുന്നത് അങ്ങനെയല്ല, തമിഴിലുമുണ്ട് സംസ്കൃതത്തിലുമുണ്ട് രണ്ടിലുമുണ്ട്. അതിൽ ആഗമങ്ങൾ പ്രധാനമായിട്ട് മൂന്ന് ഭാഗമായിട്ടാണ് വരുന്നത്. ശൈവ ആഗമങ്ങൾ, വൈഷ്ണവാഗമങ്ങൾ, ശാക്തയാഗമങ്ങൾ. പറയാം, ശൈവാഗമങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ശിവനെ കുറിച്ചുള്ള ആഗമങ്ങൾ. വൈഷ്ണവാഗമങ്ങളെന്ന് പറഞ്ഞാലോ വിഷ്ണുവിനെ കുറിച്ചുള്ള ആഗമങ്ങൾ. ശാക്തയാഗമം എന്ന് പറഞ്ഞാലോ ശക്തിയെ കുറിച്ച്, ദേവിയെ കുറിച്ച് ആഗമങ്ങൾ. അങ്ങനെയാണ് ഇത്. വേദവും ആഗമവും തമ്മിൽ ചിലയിടത്ത് പൊരുത്തപ്പെടും, ചിലയിടത്ത് രണ്ടും പരസ്പരം എതിർക്കുകയും ചെയ്യും. രണ്ടും തിരുമന്ദിരം 3000 എഴുതിയ തിരുമൂലർ പറയുന്നത്, തിരുമൂലരെ പോലെയുള്ളവരൊക്കെ തമിഴാണത്. അവർ ഈ വേദത്തെ ആഗമത്തെ യോജിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന വേദം എന്ന് പറയുന്ന വഴിയാണ്, ആഗമം എന്ന് പറയുന്നത് അതിലൂടെ സഞ്ചരിക്കുന്ന കുതിരകളാണ്. വേദം വഴിയും ആഗമം കുതിരയാണ്. ഇപ്പൊ രണ്ടിനെയും യോജിപ്പിക്കാൻ ശ്രമിക്കുക. വേദം പൂർണ്ണമായും വേദത്തിനെതിരാണ് ആഗമം എന്ന് പറയാൻ പറ്റില്ല. ചിലയിടത്ത് പറയും വേദം പശുവാണ്, ആഗമം അതിന്റെ പാലാണ്, അങ്ങനെ പറയും. അപ്പൊ ഇതൊക്കെ യോജിപ്പിക്കുകയാണ്. പിന്നെ ചിലയിടത്ത് ആഗമങ്ങളുടെ വേദത്തെ നിഷേധിക്കുകയും ചെയ്യും. ആഗമവാദികൾ, ആഗമ പക്ഷക്കാരുണ്ട്. ആഗമപക്ഷക്കാർ പറയുന്ന വേദത്തിനേക്കാൾ പുരാതനമാണ് ആഗമം എന്നാണ്. ഗവേഷകന്മാർ പലരും അതിനെ അവിടെ യോജിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയുന്നവരും. ഈ തിരുമുറ എല്ലാം പറയുന്നതൊക്കെ ആഗമമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം ഈ പാടലുകൾ കേട്ട് കേട്ട് കേട്ട് പകർത്തി ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആഗമം എന്ന് പറയാം. അപ്പൊ ഇതിനെ ഇപ്പൊ ഈ തിരുമുറയ്ക്ക് തമിഴ് വേദം എന്ന് പറയും. അപ്പൊ അതിന് വേദമൊന്നും പേരുണ്ട്. സംസ്കൃത വേദത്തിന് ആഗമമൊന്നും പേരുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും. അതുകൊണ്ടാണ് രണ്ടിനെയും കൂടെ എടുത്തുകൊണ്ട് ആശാൻ പറഞ്ഞത് വേദാഗമ സാരങ്ങൾ. ഇപ്പൊ സംസ്കൃത വേദവും തമിഴാഗമങ്ങളും എന്നും പറയാൻ പറ്റില്ല, കാരണം തമിഴ് സംസ്കൃത ആഗമങ്ങളുണ്ട്, വേദത്തിന് പ്രധാനമായിട്ട് വരുന്നത് യജ്ഞങ്ങളെ കുറിച്ചാണ്. യജ്ഞങ്ങൾ ചെയ്ത് ദേവതകളെ പ്രസാദിപ്പിക്കുക, അതിനാണ് നിരന്തരം പറയുന്നത്. പിന്നെ അതിനകത്ത് ഓരോരോ കൂട്ടം ആൾക്കാരെ കുറിച്ചും അവരുടെ പ്രാർത്ഥനകളും അവരുടെ ആവലാദികളും പിന്നെ അതുപോലെ കുറെ കഥകളും ഇതെല്ലാമൊക്കെയാണ് വേദത്തിൽ പ്രധാനമായിട്ട് യജ്ഞങ്ങൾ ഉപാസനാ പദ്ധതികളൊക്കെ. ആഗമങ്ങൾ അങ്ങനെയല്ല. ആഗമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരും. ഇപ്പോ ശാക്തേയ ആഗമങ്ങൾ എന്ന് പറയുന്നത് അതിനകത്താണ് ഈ താന്ത്രികം കൂടുതലും വരുന്നത്. ശൈവാഗമങ്ങൾ ഇല്ലാന്നല്ല, കൂടുതലും അതിനകത്താണ് വരുന്നത്. ഈ പൂജാവിധികൾ ഇന്നൊക്കെ പ്രചാരത്തിലിരിക്കുന്ന പൂജകളൊക്കെ ഉണ്ട്, പല പലതരത്തിലുള്ള പൂജകൾ. ഇതൊക്കെ വരുന്നത് ശാക്തേയ ആഗമത്തിലാണ്. പഴയകാലത്ത് ഒരുപാട് താന്ത്രിക ക്രിയകൾ, ശ്രീവിദ്യ ഉപാസന എന്നൊക്കെ പറയുന്നു പഴയകാലത്ത് ആൾക്കാർ ചെയ്തത്. അതെന്താണ്, ഇത്തരം ഉപാസനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളായ സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടാകും, ആകാശത്തൂടെ പറക്കാമെന്ന് വരെ വിചാരിച്ചിരുന്നു മനുഷ്യൻ. അത് ഈ പക്ഷി പറക്കുന്നുണ്ടപ്പോൾ മനുഷ്യന് ഒരു ആഗ്രഹം തോന്നിയാണ്, എന്ത് ആകാശത്തൂടെ പറക്കാമെന്ന്, അത്രയേ ഉള്ളൂ. പിന്നെ ആഗ്രഹിച്ച് പിന്നെ അവൻ സ്വയം വിചാരിച്ച് എന്താണ്, ഞാൻ അങ്ങ് പറന്നു. ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾക്കാർ ആകാശത്തൂടെ പറന്നു നടക്കുന്നതെ കാണിക്കും. നമുക്കൊന്ന് ശരിക്കും പറക്കുകയാണ്, കമ്പ്യൂട്ടറിൽ അത് കാണിക്കാം. ഗുരുത്വാകർഷത്തിനെതിരായിട്ട് നമ്മുടെ ശരീരം പൊങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ശക്തി പ്രയോഗിക്കേണ്ടി വരും. നമ്മുടെ ശരീരഘടന അതിന് പറ്റിയത്. പക്ഷിയുടെ ശരീരഘടനയാണ് ചെറുപ്പമുണ്ടെങ്കിൽ പറക്കാൻ പറ്റും. നമുക്ക് വളരെ ദൃഢമായ ബലമുള്ള അസ്ഥികളും മറ്റുമാണ്. മാംസം കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ. അത് ശരീരത്തിൽ റോക്കറ്റ് ഘടിപ്പിക്കും. വ്യക്തിപരമായി ഇപ്പോഴും പറക്കാനുള്ള സംവിധാനമാണ്. ശരീരത്തിൽ റോക്കറ്റ് ഘടിപ്പിച്ച് പറക്കുന്ന, ചെറിയ ദൂരമൊക്കെ പറക്കുന്ന സംവിധാനം ഇപ്പോഴും ഉണ്ട്. ചിറകൊന്നും വെച്ച് പറക്കാൻ പറ്റില്ല. വീണ് നട്ടലൊടി ചെറിയ ദൂരത്തിലൊക്കെ എന്ത് ചെയ്യും. പിന്നെ ഗ്ലൈഡിങ് ഉണ്ട്, പാരാഗ്ലൈഡിങ്, കുന്നിന്റെ മേളിൽ ചെന്ന് നിന്നിട്ട് അതൊക്കെ ചെയ്യാം. അത് വായുവിന്റെ സഹായത്തിന് ഇങ്ങനെ പറന്ന് നടക്കും, അതൊക്കെ പറ്റും. അത് തന്നെ എന്താണ്, പോയാ പോയി. മനുഷ്യന് പക്ഷി പറക്കുന്ന പോലെ പറക്കാൻ പറ്റാത്തതിന് കാരണം എന്ന് വെച്ചാൽ അവന്റെ അസ്ഥികൾക്ക് വളരെ കട്ടിയും ബലവുമാണ്, ശരീരത്തിൽ മാംസം കൂടുതലാണ്. ശരീര പ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്താണ് മറ്റത്, പാരാഗ്ലൈഡിങ്ങിനൊക്കെ വായുവാണ് അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. വായു കൊണ്ടുപോവുകയാണ്, വായു കൊണ്ടുപോകും അവന്. ഈ ഗുരുത്വാകർഷത്തിന് എതിരായുള്ള ശക്തി പ്രയോഗിക്കാൻ പറ്റത്തില്ല. റോക്കറ്റ് ശരീരത്തിൽ പിടിപ്പിച്ച അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലെയിനിൽ കയറുമ്പോൾ പറക്കേലേ, ഹെലികോപ്റ്ററിലും പ്ലെയിനിലും ഒക്കെ മനുഷ്യൻ പറക്കേ, അത്രയൊക്കെ സാധിക്കും. യന്ത്ര സഹായത്തോടുകൂടി സാധിക്കും, അല്ലാതെ പറ്റില്ല. ശരിയൊരു പ്രകൃതി ഞാൻ യോജിച്ചത്, മനുഷ്യൻ പഴയകാലത്ത് ആഗ്രഹിച്ച് പക്ഷിയെപ്പോലെ പറക്കണം. അപ്പൊ അങ്ങനെ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അതിന് പിന്നെ അവനെന്താണ് അന്ന് ഇതെന്താ ചെയ്യണം? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ശരിയാണ്. പണ്ട് ചില ആൾക്കാർ എന്താണ് അന്നത്തെ ബുദ്ധിമാന്മാർ, മനുഷ്യന്റെ ആഗ്രഹമുണ്ടോ പറക്കാൻ? റൈറ്റ് സഹോദരന്മാരൊക്കെ ഈ പ്ലെയിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവർ വലിയ മുറ ഉണ്ടാക്കി ശരീരത്തിൽ പിടിപ്പിച്ച്, കൈ പിടിപ്പിച്ച്, അതുകൊണ്ട് ഇങ്ങനെ വീശത്തൊക്കെ രീതിയിലൊക്കെ സംവിധാനം ചെയ്തിട്ട് ഒരു പാറയുടെ പുറത്ത് കയറി നിന്ന് താഴോട്ട് ചാടി കൈയും കാലൊക്കെ ഓടിഞ്ഞ്, അത്രേ സംഭവിച്ചുള്ളൂ. മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ ഒരുപാട് കണക്കൂട്ടൽ വേണം, എന്നാലേ ആ ഫോഴ്സ് കിട്ടത്തുള്ളൂ. ഈ ശരീരം പൊങ്ങണ്ടേ മേലോട്ട്, അത്രയും എനർജി താഴോട്ട് കൊടുക്കണ്ടേ? ന്യൂട്ടന്റെ ചലന നിയമമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറക്കുന്നതിനുള്ള ഐഡിയ വന്നത്. അങ്ങനെയാണ്, അതൊക്കെ പഠിച്ചപ്പോഴാണ്, ഫിസിക്സ് പഠിച്ചപ്പോഴാണ്. അല്ലാതെ യോഗ പഠിച്ചെന്ന് ആർക്കും പറക്കാൻ പറ്റില്ല, ഫിസിക്സ് പഠിച്ചപ്പോഴാണ്. അപ്പൊ ആഗമശാസ്ത്രങ്ങളിൽ പറയുന്ന ഈ ശക്തേയം എന്ന് പറയുന്ന ഭാഗത്താണ് കൂടുതലും തന്ത്രമന്ത്ര യന്ത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ആഗമങ്ങളുടെ പൊതുവെ പറയുന്നത് ചില കാര്യങ്ങളുണ്ട് മറ്റേ വരാത്ത. ഒന്ന് മൂർത്തി പൂജ ആഗമങ്ങളിലാണ് വന്നിരിക്കുന്നത്. വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുക, സ്ഥലം തീർത്ഥം മൂർത്തി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ആരാധനകൾ എല്ലാം വന്നത് ആഗമത്തിൽ ആഗമങ്ങളിലാണ്. എന്നുവെച്ചാൽ ഇപ്പോ ഇവിടെ ഒരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ആഗമ സമ്പ്രദായമാണ് എന്ന് പറഞ്ഞാൽ സ്ഥലം, ആദ്യ സ്ഥലം തിരഞ്ഞെടുത്തു ഒരു കുന്നിന്റെ ചരിവിൽ വളരെ. അങ്ങനെ ഒരു ആരാധന ക്ഷേത്രത്തിന് പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, ഇത് ആഗമ രീതി അനുസരിച്ചാണ് ഈ തിരഞ്ഞെടുപ്പ്. അതായത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, ഭൂമി എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ തീർത്ഥം, സാധാരണ ഒരു തീർത്ഥം ഉണ്ടായിരിക്കണം, തീർത്ഥത്തിനടുത്തായിരിക്കും, അതൊരു ചെറിയ ഓവായാലും മതി. ഇവിടെ ഇത് പ്രതിഷ്ഠിക്കാൻ കാരണം എന്താണോ, അന്നത്തെ കാലത്ത് നല്ല ശുദ്ധജലം താഴെ ഉണ്ടായിരുന്നു, ഒരിക്കലും പറ്റാത്ത, ഏത് വേനൽക്കാലത്തും പറ്റാത്ത ഔഷധ ഗുണമുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന അതിശുദ്ധമായ ജലം. അതാണ് ഇവിടെ ഈ ശാരദാ പ്രതിഷ്ഠ നടത്താനുള്ള ഒരു കാരണം. ഗുരു പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ പ്രതിഷ്ഠയുണ്ട്, ഇവിടെ വരാം, ആൾക്കാർക്ക് ഇവിടെ കുളിച്ച് ഇവിടെ താമസിച്ച് പോകാം, അസുഖങ്ങളൊക്കെ മാറും, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ തീർത്ഥം, പിന്നെ മൂർത്തി, അതാണ് ശാരദ പ്രതിഷ്ഠ. ഇത് ആഗമ സമ്പ്രദായം അനുസരിച്ചാണ്, വൈദിക സമ്പ്രദായമാണ് എന്ന് വെച്ചാൽ വേദസമ്പ്രദായമല്ല. ഇനിയും വൈദികമെന്ന് പറയും, അതാണ് വൈദിക മഠോക്കം. ആഗമ സമ്പ്രദായത്തിനും വൈദികമെന്ന് പേര് പറയും. വൈദിക സമ്പ്രദായത്തിൽ ഇതൊന്നുമില്ല. അവിടെ എന്താണ്, യജ്ഞങ്ങൾ ചെയ്യുക, ദേവന്മാരെ പ്രീതിപ്പിക്കുക, പ്രീതി സമ്പാദിക്കുക, ഇത്രയുള്ളൂ. പ്രതിയുടെ മൂർത്തിയില്ല. അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ഈ സ്ഥലവും തീർത്ഥവും അവിടെ ഇല്ല. പിന്നെ ഈ ആഗമ സമ്പ്രദായത്തിലാണ് യോഗത്തിന് പ്രാധാന്യമുള്ളത്. പലതരത്തിലുള്ള യോഗങ്ങൾ വരുന്ന ആഗമ സമ്പ്രദായത്തിലാണ്, പലതരത്തിലുള്ള ധ്യാനം എല്ലാം വരുന്ന ആഗമ സമ്പ്രദായത്തിലാണ്. യോഗങ്ങൾ അതിൽ നിന്ന് വരുന്ന അത്ഭുത സിദ്ധികൾ എല്ലാം കൂടുതലായി കാണുന്നു. വൈദിക സമ്പ്രദായത്തിൽ ഇല്ലാന്നല്ല, ആഗമ സമ്പ്രദായത്തിലാണ്. അതാണ് അവിടെ വരുന്ന കുണ്ഡലിനി യോഗം, മൂലാധാരത്തിലിരിക്കുന്ന ഒരു ശക്തി ഇങ്ങനെ ഉയർന്നു സഹസ്രാഹാര പത്മത്തിലെത്തിച്ചേരുമെന്നും അങ്ങനെ മോക്ഷം നേടുമെന്നും ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടാകുമെന്നും ആകാശത്തിലൂടെ പറക്കാം എന്നൊക്കെ പണ്ട് മനുഷ്യൻ സങ്കല്പിച്ചു വെച്ച കുണ്ടലിനി വിദ്യ യോഗം, ഇതൊക്കെ ആഗമ സമ്പ്രദായത്തിൽ വന്നതാണ്. പിന്നെ ആഗമ സമ്പ്രദായത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനമായിട്ടൊന്നാണ് ചര്യ. ഒരുവന്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇത് ഈ ആഗമ സമ്പ്രദായം അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ആഗമ സമ്പ്രദായത്തെ ഒരുപാട് വിശദീകരിക്കുന്നു. അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മക്കുറി ഇങ്ങനെ ഇടുക, ഗോപിക്കുറി ഇങ്ങനെ മേളോട്ടിടുക, അത് തന്നെ മൂക്കിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ചിടുക, അതിൻ്റെ അകത്ത് വേറൊരു കുറി ഇടുക, സിന്ദൂരം ഇടുക, ഭസ്മക്കുറി കയ്യിലും നെഞ്ചത്തും രണ്ടു കൈയിലും കാലിലും അവിടെ ഇവിടെ എല്ലാം ഇടുക, ഇതൊക്കെ ആഗമ സമ്പ്രദായത്തിൽ വരുന്നു. ഇതൊക്കെ ഈ ചരിയയിൽ പെടുന്നതാണ്. പിന്നെ ആഗമ സമ്പ്രദായത്തിൽ വരുന്നതാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണം, പ്രതിമകളുടെ നിർമ്മാണം, അതിൻ്റെ അളവുകളും കണക്കുകളും എല്ലാം അതിനകത്താകും. ഒരു പ്രതിമയെന്ന് വെച്ചാൽ വെറുതെ ഉണ്ടാക്കുകയില്ല, അതിനൊക്കെ കൃത്യമായ കാലിൻ്റെ ചെറുവിരലിൻ്റെ നഖത്തിൻ്റെ അളവ് പോലും കൃത്യമായി ആഗമശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് നിർമ്മിക്കുന്നത്. മൂക്കിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം, വിരലിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം, എല്ലാം ആഗമശാസ്ത്രത്തിൽ പറയുന്ന കണക്കനുസരിച്ചാണ് നിർമ്മിക്കുന്നത്. അതെല്ലാം ആഗമശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ആഗമശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ക്ഷേത്ര ഉത്സവങ്ങൾ. നമുക്ക് ആഗമശാസ്ത്രത്തിൽ നിന്ന് വരുന്നതാണ് ഉത്സവങ്ങളെ സംബന്ധിച്ച്, കാരണം തന്ത്രവുമായി ബന്ധപ്പെട്ടാണ് ഉത്സവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ നടത്തണം. കരിമരുന്ന് പ്രയോഗം ഉൾപ്പെടെ ആന കൊണ്ടു നടക്കുക, ഇതെല്ലാം ഉത്സവ വിധികളെല്ലാം അതിൻ്റെ ഭാഗമായി വരുന്നു. പിന്നെ ക്ഷേത്രക്കുളം നിർമ്മിക്കുന്നു, അതിനുമ്പോൾ കണക്കനുസരിച്ചാണ് ചെയ്യുന്നത്, വെറുതെ കുഴിയെടുത്ത് അല്ല, കൃത്യമായ കണക്കുകളനുസരിച്ച്. ക്ഷേത്ര നിർമ്മാണത്തിന് ഉള്ളതുപോലെ തന്നെ കൃത്യമായ കണക്ക് ആ കുളം കെട്ടുന്നതിന് പോലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്ഥലം നിർണ്ണയിക്കുക, നമ്മൾ സ്ഥാനം കാണുക എന്ന് പറയുന്നത് ഇതെല്ലാം ആഗമ സമ്പ്രദായം അനുസരിച്ച് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്, വേദത്തിലെ ക്ഷേത്രമേ ഇല്ല. പിന്നെ ആഗമ സമ്പ്രദായത്തിൽ പൂജയാണ്, വേദസമ്പ്രദായത്തിൽ യജ്ഞമാണ്, അതാണ് വ്യത്യാസം. അവിടെ യജ്ഞങ്ങളാണ് ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത്, പൂജ, പലതരത്തിലുള്ള പൂജ. ഇവിടെ അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ചെറിയ ഹോമങ്ങൾ. ആഗമ സമ്പ്രദായത്തിൽ ദേവതകളെ സ്തുതിക്കുന്നു, അല്ല വൈദിക സമ്പ്രദായത്തിൽ ദേവതാസ്തുതിയുണ്ട്. ആഗമ സമ്പ്രദായത്തിൽ അങ്ങനെയല്ല, ഓരോ ദേവതകൾക്കും പ്രത്യേകമായ പൂജാ സംവിധാനങ്ങളുണ്ട്, അതനുസരിച്ച് പൂജിച്ച് അവരെ പ്രീതിപ്പെടുത്തുക. അതുകൊണ്ട് ഇവിടെ ആഗമ സമ്പ്രദായത്തിൽ ദേവതകൾക്കെല്ലാം പ്രത്യേക രൂപമുണ്ട്. ശിവൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, വിഷ്ണു ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ, സാമ്യതയും. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന മുഴുവൻ ആഗമ സമ്പ്രദായം, നമ്മുടെ പൂജകളും മറ്റു കാര്യങ്ങളും ക്ഷേത്രങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളും എല്ലാം ആഗമ സമ്പ്രദായം. ഈ വൈദിക സമ്പ്രദായം നശിച്ചു പോയിട്ടില്ല, അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന എന്താണ്, അവിടെ അതിരാത്രം നടത്തുന്നു, മറ്റിടത്ത് സോമയാഗം നടത്തുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്, വൈദിക സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ്. ചിലർ പുതിയ രീതിയിൽ അഗ്നിഹോത്രം നടത്തുന്നു. ആഗമ സമ്പ്രദായത്തിൽ നമ്മളൊരു ഗണപതി ഹോമം നടത്തുന്നു, അവിടെ പറയുന്നതാണ് അഗ്നിഹോത്രം. വൈദിക സമ്പ്രദായത്തിൽ. ഇങ്ങനെ രണ്ടും തമ്മിൽ പലയിടത്തും യോജിക്കുന്നുണ്ട്, പലയിടത്തും വിയോജിക്കുന്നുണ്ട്, രണ്ടുമുണ്ട്. പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം അഗമസമ്പ്രദായത്തിലെ ആണ് ഈ അദ്വൈതം, അല്ല വൈദിക സമ്പ്രദായത്തിലാണ് അദ്വൈതം വന്നിരിക്കുന്നത്. ശങ്കരാചാര്യന്റെ അദ്വൈതവും മറ്റും ഇതേ അദ്വൈതം തന്നെ അല്പരൂപം മാറി ആഗമസമ്പ്രദായത്തിൽ വന്നിട്ടുണ്ട്. ആഗമസമ്പ്രദായത്തിൽ വരുമ്പോൾ എന്താണ്, അവിടെ ശിവൻ തന്നെ അദ്വൈതം, അല്ലെങ്കിൽ വിഷ്ണു തന്നെ അദ്വൈതം, അല്ലെങ്കിൽ ദേവിയാണ് അദ്വൈതം, അങ്ങനെ വരും. അതാണ് ആഗമസമ്പ്രദായത്തിൽ. എന്നാൽ ആഗമസമ്പ്രദായത്തിൽ എന്ത് വരുന്നു, അദ്വൈതം പോലെ തന്നെ ദ്വൈതവും വരും, രണ്ടിനും പ്രാധാന്യമാണ്. വൈദിക സമ്പ്രദായത്തിനുണ്ട് ചിലർ ദ്വൈതത്തെ സ്വീകരിക്കും, ചിലർ അദ്വൈതത്തെ സ്വീകരിക്കും. പക്ഷെ രണ്ടിടത്തെ അദ്വൈതത്തിന് വ്യത്യാസം വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. വൈഷ്ണവാഗമങ്ങൾക്ക് പറയുന്ന പേരാണ് പഞ്ചരാത്രങ്ങൾ എന്ന് പറയും. വൈഷ്ണവ ആഗമങ്ങൾ 108 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് എത്ര വിസ്തൃതമാണെന്നുള്ളത്, എത്ര വിശാലമാണ്. ശൈവാഗമങ്ങൾ 28 കുറവല്ല, ഗ്രന്ഥങ്ങളാണ് 28 ഗ്രന്ഥങ്ങൾ. ശാക്താഗമങ്ങൾ 64. ഇനി ഇതിനോടൊപ്പം ഉപാഗമങ്ങളുണ്ട്, പുരാണങ്ങൾ ഉപപുരാണങ്ങൾ എന്നും പറയുമ്പോൾ ഇതിന് ഉപാഗമങ്ങൾ വേറെ കിടക്കും. ഇങ്ങനെ വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ് ഈ ആഗമ പരമ്പരയിൽ തന്നെ. അത് പറയുന്നത് ആദ്യകാലത്തെല്ലാം തമിഴിലായിരുന്നു, പിന്നീട് സംസ്കൃതത്തിലായിരുന്നു. ശൈവം തന്നെ തമിഴ് ശൈവിസം, കാശ്മീരി ശൈവിസം, വീരശൈവം, ഇങ്ങനെ പലതരത്തിലുണ്ട്. അതിൽ തന്നെ പിന്നെ പല ഭേദങ്ങൾ, പാശുപതം, രൗദ്രം, ഇങ്ങനെയൊക്കെ പറയുന്ന ഭേദങ്ങൾ ഏറെ. ഒരു മനുഷ്യായുസൊന്നും പോലെ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു, ആഗമങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു. അത്രയും വിപുലമാണ്. അതായത് ഇന്ന് നമ്മൾ സയൻസൊക്കെ പഠിക്കുമ്പോൾ ശാഖോപശാഖകളായാണ് ആൾക്കാർ പഠിക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയിലൊക്കെ സയൻസിനെയൊക്കെ സംബന്ധിച്ച് എത്ര കോഴ്സുകളാണ്, നിരവധി കോഴ്സുകളുണ്ട്, അങ്ങനെയാണ് പഠിക്കുന്നത്. ഇതുപോലെ പഴയ കാലത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ നിരവധി ശാസ്ത്രമുണ്ടായി. ആഗമശാസ്ത്രത്തിൽ തന്നെ നിരവധി നിരവധി പിരിവുകളുണ്ടായി. ഇനി വൈദിക പരമ്പരയിലുണ്ടതുപോലെ അവിടെ വേദം, സ്മൃതികൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രം സംസ്കൃതത്തിൽ വരുന്നു. പിന്നെ അതിനോട് ചേർന്ന് നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോ ഇതിലൊക്കെ സാരമായി അഹിംസയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ജീവകാരുണ്യത്തെക്കുറിച്ച് എല്ലാം പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ ദശകം എന്ന് പറയുന്നത് അനുകമ്പയെക്കുറിച്ച് പറയാണ്, പറഞ്ഞിട്ട് അതിൻ്റെ ഉപസംഹരിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഈ പറയുന്ന അനുകമ്പ എന്ന് പറയുന്നത് തന്നെയാണ് സർവശാസ്ത്രങ്ങളുടെയും സാരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അരുമാമറ പോതും അർത്ഥം. അപ്പൊ മറയെന്ന് പറഞ്ഞാൽ സംസ്കൃത വേദങ്ങളെന്ന് മാത്രമല്ല, ഇവിടെ പറയുന്നതനുസരിച്ച് എന്തെടുക്കാം, തിരുമുറൈ പോലെയുള്ള ഗ്രന്ഥങ്ങളെയും മറയായിട്ടെടുക്കുക എന്നുള്ളത്. ഇവിടെ തന്നെ പറഞ്ഞു, എന്തു പറഞ്ഞു, മറ ഒന്നോദിയ അത് വേദമല്ല, ആ മറ സംസ്കൃത വേദമല്ല. അരുമാ മറയോതും അർത്ഥവും ഗുരുബോധും മുനിയോതും അർത്ഥവും. അപ്പോൾ മുനി ഓതുന്നത് മുനിമാരെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ മുനിമാരെയാണ്, പിന്നെ ശേഷിക്കുന്ന ഗുരു. മുനിമാരിൽ നിന്നെല്ലാം വേറിട്ടൊരു ഗുരു എന്ന് പറയുമ്പോൾ അന്ന് ആരെയാണോ ഗുരു എന്ന് വിളിച്ചിരുന്ന ആള് തന്നെ. അന്ന് ഗുരു എന്ന് എല്ലാവരും അഭിസംബോധന ചെയ്തിരുന്നതും സ്വയം ഗുരു എന്ന് എഴുതിയിരുന്നതും ഒരാളെ ഉള്ളൂ, വേറെ ആരും സ്വയം ഗുരു എന്ന് എഴുതിയിട്ടില്ല. നാരായണ ഗുരു എന്ന് എഴുതി ഒപ്പിട്ടിരുന്ന ഒരാളെ ഉള്ളൂ. പിന്നെ ഗുരു എന്ന് പറഞ്ഞാൽ വേറെ ആരെ എടുക്കും? വേറെ ആരെ എടുക്കും? വേറെ ആരും എടുക്കാൻ പറ്റില്ല. വേറെ ആരും അന്നങ്ങനെ ഗുരു എന്നറിയപ്പെട്ടിരുന്നില്ല. അല്ല, ശിഷ്യന്മാരെല്ലാരെയും ഗുരു എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് വേറെ കാര്യം. അന്ന് ജീവിച്ചിരുന്നവര് അനുമ്പുള്ളവരെയൊക്കെ ശിഷ്യന്മാര് അവരോട് ഗുരുക്കന്മാരെ ഗുരു എന്ന് തന്നെ വിളിക്കുന്നത്. പക്ഷെ സ്വയം ഗുരു എന്ന് എഴുതി പേരെഴുതി ഒപ്പിട്ടിരുന്ന ഒരാളെ ഉണ്ടായിരുന്നു, നാരായണ ഗുരു എന്ന് ഒപ്പിടുന്നു. കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നു നാണു. സംസ്കൃതം പഠിപ്പിച്ചപ്പോഴത്തേക്ക് നാണു ആശാനായി. ആശാന്റെ സംസ്കൃതമാണെന്ന് തോന്നുന്നു ഗുരു. നാണുവിന്റെ സംസ്കൃതമാണോ നാരായണൻ? അപ്പൊ ആ പേരിനൊന്ന് പരിഷ്കരിച്ചാണ്. പിന്നീട് ഒരുപാട് രേഖകളും അതും ഇതും ഒക്കെ വന്ന് പാലൊക്കെ എഴുതുന്നതിനും ആൾക്കാർക്ക് പറയുന്നതിനും ലോകത്ത് പറയുന്നതിനുള്ള ഒരു എന്താണ് ഈ പറയുന്നതിനുള്ള കുറച്ച് ഡീസൻ്റായ ഒരു പേര്. അപ്പൊ നാണു ആശാൻ എന്നുള്ള ഗുരു തന്നെ പരിഷ്കരിച്ച് നാരായണ ഗുരുവാക്കിയാണ്. അതെന്ന് വെച്ചാൽ ആദ്യ കാലഘട്ടത്തിലായി. അപ്പോഴൊക്കെ ഗുരു പിന്നെ എന്താണ് നാണു ആശാന്. കാരണം ആ സമയത്ത് ആശാൻ പ്രസിദ്ധീകരിച്ച ഒരു ശിവശതകമുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന നാണു ആശാൻ എഴുതിയത്. ആര്? കുമാര ആശാൻ എഴുതി പ്രസിദ്ധീകരിച്ചത്. അന്ന് ഗുരു നാണു ആശാൻ എന്ന് അറിയപ്പെട്ടത്. പിന്നെ അത് പ്രവൃത്തി മണ്ഡലം വലുതായി പ്രശസ്തിയായി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നാരായണ ഗുരു എന്നാക്കി. അത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്നത്തെ കാലഘട്ടത്തില് അന്ന് മേൽജാതിക്കാരെന്ന് പറയുന്നവർക്ക് ഈ വാക്കുകളൊക്കെ പൂർണ്ണമായി ഉപയോഗിച്ച് പേര് പറയാൻ പറ്റും. ശങ്കരൻ എന്നിടണമെങ്കിൽ അത് മേളിലായിരിക്കും, അല്ലെങ്കിൽ ചങ്കു എന്ന് ഇടാൻ പറ്റും. ചങ്കു എന്നേ പറയാൻ പറ്റും, അല്ലാതെ പറയാൻ പാടില്ല. പറഞ്ഞാൽ എന്ത് ചെയ്യും? ആടി കിട്ടും. അന്നത്തെ ഒരു കാലമായിരുന്നു. അപ്പോ അതൊക്കെയാണ് ഗുരു പരിഷ്കരിച്ചത്. അതൊക്കെ മനുഷ്യനെ അടിച്ചേൽപ്പിച്ച കാര്യങ്ങളാണ്. മനുഷ്യന്റെ മേളൊന്ന് അടിച്ചേൽപ്പിച്ചാണ്, നല്ല പേരൊന്നും ഇടാൻ പാടില്ല. അതിപ്പോ നാട്ടും പുറത്തൊക്കെ ആൾക്കാർ വിളിക്കും. അത് അത് ജാതിയുമായിട്ട് ബന്ധമില്ല, അത് ഏത് ജാതിയാരും വിളിക്കും. ഭാസ്കരനെ നാട്ടും പുറത്തൊക്കെ പാക്കരൻ എന്ന് വിളിക്കും. പണ്ടങ്ങനെയല്ല, ഭാസ്കരൻ എന്ന് പേരിടാൻ പാടില്ല. ഇടുന്നത് തന്നെ എന്തായിരിക്കണം? പാക്കരനെന്നായിരിക്കും. പിന്നെ ഇത് അതിന് മാറ്റം വരുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം സ്കൂളിൽ പോയി, സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ആൾക്കാരുടെ പേര് ചേർത്ത് ഭാസ്കരൻ എന്ന് വിളിച്ച്, അപ്പൊ സാറ് ആചാര്യ വിളിക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ എന്ന് വിളിക്കാൻ പറഞ്ഞു. മറ്റു പിള്ളേരത് കേട്ട് അങ്ങനെ വന്നാണ് ഭാസ്കരൻ ഭാസ്കരനായത്. പണ്ട് ഈ രീതിയൊന്നും ഇല്ലല്ലോ. പേരെന്ന് പറയുന്ന വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കും. അപ്പം ഭാസ്കരനെന്ന് പേരിടാൻ പറ്റില്ല, പാക്കരനെന്ന് ഇടാൻ പറ്റും. സ്കൂള് സമ്പ്രദായം തുടങ്ങിയതിന് ശേഷമാണ് പേരല്ല മുഴുപേരായി ഉപയോഗിക്കാൻ തുടങ്ങി. അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് ഭാസ്കരൻ എന്ന് അവരെ റെക്കോർഡുകളിലൊക്കെ എഴുതാം. നാരായണ ധർമ്മസ്ഥ ഗസ്റ്റ് ഉപയോഗിക്കുന്നത് സമാധിക്കുന്നു. ഗുരു അപ്പൊ തന്നെ മാറ്റി. ഗുരു അറിയപ്പെട്ടിരുന്ന കാര്യം ഞാൻ പറയും. ഗുരു അറിയപ്പെട്ടിരുന്നത് നാണു ആശാനെന്നായിരുന്നു. അങ്ങനെയാണ് കുമാരനാശാൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന നാണു ആശാൻ അങ്ങനെ അറിയപ്പെട്ടിരുന്നു. കാരണം ആ ചെറിയ പ്രായത്തിന് മുഴുവൻ എല്ലാവരും നാണമെന്നാണ് വിളിക്കുന്നത്. അന്ന് നാരായണൻ എന്ന് ഒരു പേരിടാൻ അവകാശമില്ലാത്ത കാലമാണ്. ഗുരു നാരായണൻ നാണോ ഇട്ടത് നാണമെന്നാണോ ഇട്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പൊതുവെ അന്നത്തെ കാലഘട്ടം എന്തായിരുന്നു, അങ്ങനെ ഒരു പേരിടാനുള്ള അവകാശം, നല്ല പേരിടാനുള്ള അവകാശമില്ല. ദേവൻ എന്ന് പറയാൻ പാടില്ല, ദേവൻ എന്ന് പറയും. എന്നുവെച്ചാൽ അത് മോശമാക്കണം, ഏത് നല്ലതിനെയും മോശമാക്കി ഉപയോഗിക്കുക. ഇതായിരുന്നു അച്ഛന്റെ പേരെന്തായിരുന്നു, മാടൻ. എന്തുകൊണ്ട് മാടനെന്ന് തോന്നുന്നു? ഇന്ന് ആർക്കെങ്കിലും മാടൻ എന്ന് പേരിടും? എന്താണ് മാടൻ? ശരിക്കും മഹാദേവനെന്നോ മാധവനെന്നോ ഒക്കെ ഇടേണ്ടതായിരുന്നു, പക്ഷെ അതിടാൻ പാടില്ല. അതുകൊണ്ട് എന്തിടുന്നു മാടൻ? ഇതൊന്നും കേട്ടാൽ കേട്ടാൽ അപജ്ഞ തോന്നുന്ന പേരായിരിക്കും, ഒരു ബഹുമാനം തോന്നരുത് പേര് കേട്ട. അമ്മയുടെ പേരെന്തായിരുന്നു? അമ്മ എന്നൊക്കെ പിന്നെ പോലും ചേർത്താണ്. അമ്മ ആശാനം ഒന്നും ചേർക്കാൻ പാടില്ല. അതൊക്കെ പിന്നെ ആൾക്കാർ അതിനൊരു ഭവ്യതയ്ക്ക് വേണ്ടി ബഹുമാനം കൊണ്ട്. അന്ന് അങ്ങനെയൊന്നും ഇല്ല, പേര് കേട്ട അവജ്ഞ തോന്നുന്ന ഒരു പേരേടാവും, മറ്റതിന് വേറെ അവകാശങ്ങളുണ്ട്. അങ്ങനെ അല്ല, അന്ന് വേറെ പ്രശ്നമുണ്ട്. അന്നത്തെ കാലഘട്ടത്തില് ഈ വലിയ വീട്ടിലുള്ള ഒരു കുട്ടിക്കിടുന്ന പേര് അതേ പേര് ഈ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. രണ്ടുപേർക്കും ഒരു പേര് വരാൻ പാടില്ല, അങ്ങനെയുണ്ട്. കുട്ടിയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ അത് മോശമായ ഏതെങ്കിലും അർത്ഥത്തിലായിരിക്കും. അങ്ങനെയൊന്നും അതൊക്കെ സ്കൂളൊക്കെ വന്നിട്ട് കഴിയണം കുട്ടിയിൽ നിന്നൊക്കെ വിളിക്കും. അതിനുമ്പ് അങ്ങനെയൊന്നും വിളിക്കത്തില്ല. അതിനുമ്പ് വിളിക്കുന്നത് എന്താണ്, പെണ്ണ് ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെ പറയത്തുള്ളൂ, അല്ലാതെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനൊരു ഭംഗിയുണ്ടല്ലോ. അതായത് ഈ ഉയർന്ന ജാതിക്കാരന്റെ ഒരു പേര് ഈ ആർക്കെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അന്ന് അടി ഉറപ്പാണ്, അത് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വരാതെ സൂക്ഷിക്കും. എല്ലാ രീതിയിലും മനുഷ്യരെ വേർതിരിക്കാം, യോജിപ്പിക്കുകയല്ല. മനുഷ്യരെ എന്താണ് സാമുദായികമായി ജാതീയമായ ആൾക്കാരെ വേർതിരിക്കുക. അതെങ്ങനെയൊക്കെ വേർതിരിക്കാൻ പറ്റുമോ, അവരുടെ ഉടുപ്പിലും നടപ്പിലും പേരിലും തീറ്റയിലും കുടിയിലും എല്ലാ രീതിയിലും വേർതിരിക്കുക. എന്തിനു പായസം വെച്ച് കുടിക്കാൻ പറ്റില്ലല്ലോ. പായസം വെച്ച് കുടിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, കഞ്ഞിവെള്ളത്തിൽ കരുപ്പെട്ടിട്ട് കുടിക്കാം, അല്ല പായസം വെച്ച് കുടിക്കാൻ പറ്റില്ല. കഞ്ഞി കുടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്ന് കരിക്കാടി എന്നേ പറയാൻ പറ്റും. ഈ തമ്പ്രാന്റെ മുമ്പ് പോയിട്ട് ഞാൻ എന്ത് കുടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ കഞ്ഞി കുടിച്ചിട്ടാവുന്നു, അങ്ങനെ പറയാൻ പാടില്ല. കരിക്കാടി, ഈ കാടി എന്ന് പറയുന്നത് എന്താണ്, കന്നുകാലിക്ക് കൊടുക്കുന്നതാണ് കാടി. അപ്പൊ അതിന് ചേർന്ന് കൂടെ മോശമായ ഒരു പദം കൂടെ ചേർക്കും, എന്താണ് കരി. ഇങ്ങനെ മനുഷ്യനെ പൂർണ്ണമായും വിഭജിച്ചിരുന്ന ഒരു കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ. അതുകൂടെ ഓർമ്മ, അങ്ങനെയൊക്കെയാണെന്ന് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്.